ീൻസു സദാശിവസമാചാര്യകര ഭീമവിഭാഗ ബ്രഹ്മസൂത്രം ആനന്ദമായ അധികരണം സൂത്രം 18. കാമാച്ച ന അനുമാനപേക്ഷ കാമാതച്ച ന അനുമാനപേക്ഷ ആനന്ദമായ അധികാരി ച സ്വകാമേത ബഹുസ്യാം പ്രജായേയ ഇതി കാമേതൃത്വ നിർദ്ദേശ. ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? ആനന്ദമയൻ പരമാത്മാവാണ്, ജീവനല്ല. അതാണ് ഭേദവ്യപദേശാച്ച എന്ന് പറഞ്ഞു. ഭേദ പറയുന്നത് കൊണ്ട് വേറിട്ട് പറയുന്നുമുണ്ട്, ജീവനിൽ നിന്നും ഭിന്നമായി പറയുന്നുമുണ്ട്. ആനന്ദമയൻ പരമാത്മാവാണ്. ന ഇതര, ആനന്ദമയൻ ഇതരൻ ആയ ജീവൻ അല്ല. അനുപത്തേഹ, അതിനുള്ള യുക്തിയില്ല. ഇവിടെ എല്ലാം പറഞ്ഞത് ആനന്ദമയൻ പരമാത്മാവാണ്. എന്താണ് എന്ന് പറയുന്നതോടൊപ്പം എന്തല്ല എന്നും പറയും, അത് ജീവനല്ല. പക്ഷെ ഈ സൂത്രത്തിൽ അങ്ങനെയല്ല പറയുന്നു. കാമാച്ച നാനുമാനാപേക്ഷ ആനന്ദമയ അധികാരി ച അകാമേത ബഹുസ്വാം പ്രജായേയ ഇതി കാമേതൃത്വ നിർദ്ദേശ. ബഹുസ്യാം, ഞാൻ പലതായിത്തീരുമെന്ന് കാമിച്ചു, കൽപ്പിച്ചു, ചിന്തിച്ചു എന്നർത്ഥം. ഇതി കാമേതൃത്വ നിർദ്ദേശ, അങ്ങനെ ആനന്ദമയനെ കാമിക്കുന്നവനായി നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് ആനുമാനികമപി സംഖ്യപരികൽപ്പിതം അചേതനം പ്രധാനം ആനന്ദമയത്വേന കാരണത്വേനവ അപേക്ഷിതവ്യം. അതുകൊണ്ട് ഇവിടെ സംഖ്യന്മാർ പറയുന്ന പ്രധാനം, അചേതനമായ പ്രധാനം, അനുമാനത്തിലൂടെ അവർ കൽപ്പിക്കുന്നതാണ് ഒരു പ്രധാനത്തെ. അതിന് ആനന്ദമയ ശബ്ദം കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല, അതിനെ ജഗത് കാരണമായി സ്വീകരിക്കാൻ പാടില്ല. ആനന്ദമായ ഇതുവരെ പറഞ്ഞ ജീവനല്ല, ഇപ്പോ പറയുന്നത് പ്രധാനവുമല്ല എന്ന. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തുകൊണ്ടത് ചർച്ച ചെയ്തു? പറയുന്ന വിഷയതരുന്ന അശബ്ദ ഇതി നിരാകൃതമായി പ്രധാനം പൂർവ്വസൂത്ര ഉദാഹൃതം കാമയതൃത്വ ശ്രുതി ആശ്രിത്യ പ്രസംഗ പുനർ നിരാകൃതിയിലേ ഗതി സാമാന്യ പ്രപഞ്ചനായ. മുമ്പ് 10-ാമത്തെ സൂത്രം ഗതിസാമാന്യ, ആ ഗതിസാമാന്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും പറയുന്നു. ജഗത് കാരണമായിരിക്കുന്നത് പ്രധാനമല്ല, പരമാത്മാവാണ്. ഇവിടെ ഒന്നുകൂടി പറയുന്നു, ജഗത് കാരണം പ്രധാനമല്ല, ആനന്ദമയനും പ്രധാനമല്ല. അത് മുമ്പ് പറഞ്ഞാണ് ഇക്ഷതീർണ അശബ്ദം എന്നോട് പറഞ്ഞ് നിരാകൃതമാണ്, നിരാകരിച്ചതാണ് പൂർവസൂത്ര ഉദാഹരണം കാമിതൃത്വ ശ്രുതി ആശ്രയത്തെ നിരാകരിച്ചതാണെങ്കിലും ഇവിടെ നിരാകരിക്കുന്ന എങ്ങനെ മറ്റൊരു ശ്രുതിയെ ആശ്രയിച്ചിട്ട് ബഹുസ്ത്രീയാം പ്രജായെന്ന് പറയുന്ന ശ്രുതിയെ ആശ്രയിച്ചുകൊണ്ട് ഒന്നുകൂടി നിഷേധിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്തിനാ പ്രധാനത്തെ കൂടി ചർച്ച ചെയ്യുന്നത്? അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. പറയുന്നു ഇവിടെ ബഹുസ്യാം പ്രജായ എന്ന് പറയുന്ന ശ്രുതി, അതിനാണ് കാമയതൃത്വ ശ്രുതി എന്ന് പറയും. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് പ്രധാന കാരണവാദത്തെ നിഷേധിക്കുന്നു. എന്തിനു വേണ്ടി ഗതിസാമാന്യ പ്രപഞ്ചനായ, ഗതിസാമാന്യാതെന്ന് പറഞ്ഞ ആ സൂത്രത്തിന്റെ വിശദീകരണമായി ഇവിടെ ഒന്നുകൂടി പറയുന്നു. അപ്പോൾ ആനന്ദമയനായിരിക്കുന്ന ഈശ്വരനല്ല എന്നുള്ള വാദത്തെ നിരാകരിച്ചുകൊണ്ട് അത് ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണെന്ന് സമർത്ഥിക്കുന്നതോടൊപ്പം അത് ജീവനുമല്ല പ്രധാനവുമല്ല എന്ന് പറയും. അടുത്ത സൂത്രം, അസ്മിൻ അസ്യച തദ് യോഗം ശാസ്ത്രി ഇതസ്സെന്ന പ്രധാന ജീവ ആനന്ദമയ ശബ്ദ. ഇനി പറയാൻ പോകുന്ന വ്യക്തി കൊണ്ടും ആനന്ദമയൻ പ്രധാനമല്ല, ജീവനല്ല. എന്തുകൊണ്ട്? യസ്മാത് അസ്മിൻ ആനന്ദമയി പ്രകൃതി ആത്മനി പ്രതിബുദ്ധ അസ്യ ജീവസ്യ തദ്യോഗം ശാസ്തി. അസ്മിൻ അസ്യ തദ്യോഗം ശാസ്തി. അസ്മിൻ ഈ ആനന്ദമയനൻ, ഈ ആനന്ദമയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ ശ്രുതി. ശ്രുതിയെ മുൻനിർത്തിയാണ് ചർച്ച. ശ്രുതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്റെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ആ ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അസ്മിൻ. ആ ശ്രുതിയിൽ പ്രതിപാദിക്കുന്ന എന്താണ്? ആനന്ദമയെ പ്രകൃതി ആത്മനി. അവിടെ വിശദീകരിക്കുന്നത് ആനന്ദമയനായ ആത്മാവാണ്, പരമാത്മാവാണ്. അതിൽ അസ്മിൻ അസ്യ ജീവസ്യ ആ ജീവന്റെ തദ്യോഗം ശാസ്തി, തദ്യോഗത്തെ ഉപദേശിക്കുന്നു. ആനന്ദമയനിൽ ജീവന്റെ യോഗത്തെ ഇവിടെ ഉപദേശിക്കുന്നു. അതെന്താ തദ്യോഗം? തദാത്മനാ യോഗ തദ്യോഗ തദ്ഭാവാപത്തി മുക്തിരിത്യർത്ഥ. തദ്യോഗം എന്ന് പറഞ്ഞാൽ മുക്തി എന്നാണ്. ശ്രുതി ആനന്ദമയനിൽ ജീവന്റെ മുക്തിയെ അനുശാസിക്കുന്നു. ആനന്ദമയനായിരിക്കുന്ന പരമാത്മാവിൽ മുക്തിയെ ഉപദേശിക്കുന്നു. അതിന് തദ്യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? തദാത്മനാ യോഗ. ആ പരമാത്മാവുമായിട്ടുള്ള യോഗം എന്നും ആ പരമാത്മാവിനുള്ള യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, അതാണ് തദ്ഭാവാപത്തി എന്ന് പറയുന്നു, അതിന് മുക്തി എന്ന് പറയുന്നു. ജീവൻ അല്പജ്ഞനായി സുഖിയും ദുഃഖിയുമായിരിക്കുമ്പോൾ അവൻ സംസാരി, പക്ഷെ ആനന്ദസ്വരൂപനായിരിക്കുന്ന പരമാത്മസ്വരൂപനായി മാറുമ്പോൾ മുക്തനായി. എന്തുകൊണ്ട്? ആ പരമാത്മസ്വരൂപം മുക്തമാണ്. അങ്ങനെ ഒരു മുക്തിയാണ് ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നത്, ശാസ്തി. അതിവിടെ പറയുന്നു ശാസ്ത്രം, തദ്യോഗം ശാസ്തി ശാസ്ത്രം യഥാഹ്യേവ ഏഷ ഏതസ്മിൻ അദൃശ്യേ അനാത്മി അനിരുക്തി അനിലയനി അഭയം പ്രതിഷ്ഠാം വിന്ദതെ അധസ് അഭയം ഗതോ ഭവതി. ഒരു ജീവൻ അങ്ങനെ അഭയം ഗതനായിത്തീരുന്നു, ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നത് അവരവരുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തങ്ങളനുസരിച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ ആനന്ദമയൻ പരമാത്മാവാണ്, ജീവൻ ആ ആനന്ദമയനെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. ആ തദ്യോഗം തദാത്മ്യസ്ഥിതി അർത്ഥത്തിന് വ്യത്യാസം വരും. ജീവൻ പരന പ്രാപിക്കുന്നു, നമ്മൾ സാധാരണ പറയുന്ന സായുജ്യം, ആ സായുജ്യത്തെ പ്രാപിക്കുന്നു. സായുജ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനോട് ഏകീഭവിക്കുക, ഭിന്നനായി നിന്നിട്ട് പിന്നെ അതിനോട് ഏകീഭവിച്ച് അതായി തന്നെ തീരും. ആനന്ദ സ്വരൂപനായ ഈശ്വരനോട് അനിൽപ്രയോടെ വിലയിക്കുക. അങ്ങനെ വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവന് പൃഥക് ഭാവം, പൃഥക് സത്തയില്ല, വേറിട്ടൊരു നിലനിൽപ്പില്ല. ആ ജീവനും ആനന്ദ സ്വരൂപനായിത്തീരുന്നു. അതാണ് മുക്തി. അവിടെ ജീവാഭേദം, പരമാത്മാവുമായിട്ടുള്ള അഭേദം ജീവനിൽ സംഭവിക്കുന്നു. അതൊന്നും ആ തരത്തിൽ അദ്വൈതിക്ക് സമ്മതമുണ്ട്. അവിടെ പോവുക, ജയിക്കുക. എന്നാൽ അതും അദ്വൈതി അംഗീകരിക്കും. ഒരു മുഖ്യ സിദ്ധാന്തമായിട്ടല്ല, ഒരു ഉപാസനയുടെ ഭാഗമായും ഉപാസനയുടെ ഫലമായും അതൊക്കെ സ്വീകരിക്കും. അവിടെ ആരാണോ ഈ സത്യ സങ്കല്പാദി ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ആനന്ദ എന്ന് പറയുന്ന ഗുണത്തോടുകൂടിയിരിക്കുന്ന ആ പരമാത്മാവിന് ജീവൻ അവൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി പ്രാപിക്കുന്നു, ഏകീഭവിക്കുന്നു. അവിടെ എന്താണ്? ഭേദത്തെ അംഗീകരിക്കുന്നു. പക്ഷെ വാക്യങ്ങളൊക്കെ ഏതിനെ യോജിപ്പിക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കും. അദ്വൈതം പറയും ശരിയാണ്, എവിടെയാണോ ഉപാസകൻ ഉപാസൻ എന്നുള്ള ഭേദമുള്ളത് അവിടെ അങ്ങനെ ജീവന് പരമാത്മാവിൽ ലയിക്കാം, ഏകീഭവിക്കാം. അതാണ് മുക്തി എന്ന് പറയാം. കാരണം മുക്തി ഇന്നതാണ് മുക്തി എന്ന് പറയുന്നത് അവനവന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. ചാർവാകം പറയും നല്ല ഭക്ഷണം കഴിക്കുന്നതാണ് മുക്തി എന്ന് പറയും. ദേവത ഉപാസകൻ പറയും ആ ദേവതയുടെ ലോകത്ത് ചെന്ന് ആ ദേവതയോടൊപ്പം കഴിയുന്നതാണ് മുക്തി എന്ന് പറയും. ഒരു കൂട്ടർ പറയല്ല ആ ദേവതയോട് താതാമ്യം പ്രാപിക്കുന്നതാണ്. വേറെ കൂട്ടർ പറയും അതല്ല, ആ ദേവതയുടെ ലോകത്ത് ചെന്നു ആ ദേവതയ്ക്കുള്ള ഗുണവിശേഷങ്ങളോടുകൂടി അവിടെ കഴിയുകയാണ് ദേവതയ്ക്കൊപ്പം. ഇങ്ങനെ പലതരത്തിലുണ്ട് മുക്തിയെക്കുറിച്ചുള്ള ഭാവനകൾ, സങ്കല്പങ്ങൾ. ഇതൊക്കെ അദ്വൈതിക്ക് ഒരു പരിധിവരെ സമ്മതമാണ്. എന്തുകൊണ്ട്? എവിടെ ഉപാസ്യ ഉപാസകൻ എന്നുള്ള ഭേദമുണ്ടോ അവിടെ ഇതെല്ലാം സംഭവിക്കാം. അദ്വൈതിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? അദൃശ്യേ ഹിതസ്മിൻ പരമാത്മാവിൽ അദൃശ്യമാണ്. ദൃശ്യമായിരിക്കുന്ന എന്താണ്? ഈ കാണുന്ന ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാണ് ദൃശ്യമായിരിക്കുന്നത്. അദൃശ്യമായിരിക്കുന്ന പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളൊന്നും നിലനിൽക്കാത്തതായ, ഈ സ്ഥൂലഭാവങ്ങളൊന്നും നിലനിൽക്കാത്തതായ അനാത്മീയ ആത്മ്യം എന്നുവെച്ചാൽ ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? സൂക്ഷ്മമായ ആ ജീവന്റെ ഭാവങ്ങൾ. സ്ഥൂലം ബാഹ്യമായിരിക്കുന്നു, ഇന്ദ്രിയ വിഷയമായിട്ട്. സൂക്ഷ്മം ഉള്ളിൽ ചേർന്നിരിക്കുന്നു. മനസ്സും കരണങ്ങളും വികാരവിചാരങ്ങളും കാമക്രോധാദികളും ഇതിനെല്ലാം ചേർന്നിട്ടാണ് പറയുന്നത് സൂക്ഷ്മം. സൂക്ഷ്മ ശരീരം എന്നും പറയും. അനാത്മ്യം, ആത്മരഹിതമായത്, ആ സൂക്ഷ്മമായ ഭാവങ്ങളൊന്നുമില്ലാത്തത് എന്ത്? അതത്വം, പരമാർത്ഥതത്വം. അത് സ്ഥൂലരഹിതമാണ്, സൂക്ഷ്മരഹിതമാണ്. ആ അനിരുക്തേ, നിരുക്തം പറയാൻ കഴിയുന്നത് വാക്കുകൊണ്ട് പറയാനും വാക്കുകൊണ്ട് ബോധിപ്പിക്കാനും വാക്കുകൊണ്ട് ഗ്രഹിക്കാനും കഴിയുന്നത് ഇതല്ല. അതുകൊണ്ട് എന്താണ്? അത് അനിരുക്തമാണ്. ആ നിലയനെ നിശേഷ ലയസ്ഥാനം നിലയനം. നമ്മളെ ലയിക്കുക എന്ന് പറയുന്നത് വെള്ളത്തിന് പാലിൽ ലയിക്കാം, പാലിന് വെള്ളത്തിൽ ലയിക്കാം. സാവയവമായ പദാർത്ഥങ്ങളെയൊക്കെ പരസ്പരം ലയിക്കാൻ പറ്റും. അതിന് അവയവങ്ങൾ, അതായത് അംശങ്ങളുണ്ടായിരിക്കും. വായുവിൽ ഗന്ധം ലയിക്കുന്നു, വായു അവയവമുള്ളതാണ്, ഗന്ധം അവയവമുള്ളതാണ്. ഗന്ധതന്മാത്രകൾ അത് അവയവമുള്ളതാണ്, അണ്ടത് രണ്ടും കൂടിച്ചേർന്നു ഏകീഭവിക്കുന്നു. അങ്ങനെയുള്ളിടത്തെ ഏകീഭവനം സംഭവിക്കത്തുള്ളൂ. ഈ പ്രപഞ്ചമെല്ലാം ലയിക്കും. അത് ഇവിടെ നിന്നാണ് പ്രകടമായത്, അവിടെ അതിനെ ലയിക്കാൻ കഴിയും. അതിന് കാരണമായി പറയുന്നത് എന്താണ്? ഒരു മായാശക്തിയിൽ നിന്ന്, അണുവചനീയമായിരിക്കുന്ന ഒരു മായാശക്തിയിൽ നിന്ന് പ്രകടമായതാണ് ഈ പ്രപഞ്ചം. അത് സാംശമാണ്, അംശത്തോടുകൂടിയതാണ്, അവയവങ്ങളോടുകൂടിയതാണ്. അതിന് ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ നാനാരൂപത്തിൽ പരിണമിച്ചതാണ്. അതിനെ തന്നെ സാംഖ്യന്മാർ പറയുന്നു പ്രധാനം. ഇതെല്ലാം അവിടെ നിന്നാണ് പ്രകടമാകുന്നത്, അതുകൊണ്ട് ഇതെല്ലാം അവിടെ തന്നെ വിലയിക്കുന്നു. ആ വിലയ സ്ഥാനത്തെയാണ് പറയുന്നത്, പ്രധാനമെന്നോ മായയെന്നോ എല്ലാം പറയുന്നു. തത്വം ആണെങ്കിലോ തത്വത്തിൽ ഒന്നിനും ലയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടത് നിരവയവുമാണ്. തത്വത്തിൽ ലയം അംഗീകരിക്കില്ല, അത് അസംഭവമാണ്. തത്വത്തിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ബാധ, ലയമല്ല. അതിന്റെ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട്? ഇവിടെ പ്രകടമായി ഇങ്ങനെ അനുഭവിക്കുന്നത്, അവയവങ്ങളോടുകൂടി സാവയവങ്ങളോടുകൂടി അനുഭവിക്കുന്നത്, ഇത് സത്യമാണെന്ന് കരുതുന്നവർക്കാണ് ഇതിന്റെ ലയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. പാലിനൊരു സത്യമുണ്ട്, വെള്ളത്തിനൊരു സത്യമുണ്ട്, അതുകൊണ്ട് പരസ്പരം ലയിക്കുന്നു. പക്ഷെ ഇവിടെ ഈ അനുഭവപ്പെടുന്നത് പരമാർത്ഥ സത്തയുള്ളതല്ല. സത്ത ഉള്ളതുപോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിലൊന്നും ഈ അനുഭവിക്കുന്ന ഒന്നിനും തന്നെ, ഇന്നുമ്പോ പറഞ്ഞതായ സ്ഥൂല സൂക്ഷ്മങ്ങളിൽ ഒന്നിനും തന്നെ പരമാർത്ഥ സത്തയില്ല. പരമാർത്ഥ സത്തയില്ലെങ്കിൽ അത് പരമാർത്ഥമല്ല. അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ടാണ് അതിനെ മിഥ്യയെന്നോ അസത്യമെന്നോ മായയെന്നോ എല്ലാം പറയുന്നത്. അപ്പോ വാസ്തവത്തിലില്ലാത്ത ഒന്നിന്, പരമാർത്ഥത്തിൽ നിലനിൽക്കാത്ത ഒന്നിന് എങ്ങനെ വിലയിക്കാൻ കഴിയും? എവിടെ അത് വിലയിക്കും? അതാണ് ജീവഭാവം. ഈ ജീവഭാവം പരമാർത്ഥമല്ല, സത്യമല്ല. അപ്പോൾ അതിന് വിലയിക്കാൻ കഴിയത്തില്ല. വിലയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ പരമാത്മപ്രാപ്തി? ആ പരമാത്മപ്രാപ്തി എന്ന് പറയുന്ന ലയമാണോ? അല്ല. എവിടെ ഒരുവന് സത്യത്വ ബുദ്ധിയുണ്ടോ അവിടെയും ലയം സംഭവിക്കുന്നു. ഏതൊരുവനാണോ ഭേദബുദ്ധിയുള്ള അവിടെയാണ് ലയം സംഭവിക്കുന്നത്. ആ ഇതെല്ലാം ആത്യന്തികമായിട്ട് എന്താണ് അവനവന്റെ ബുദ്ധിയെ ആശ്രയിച്ച് നിൽക്കുന്നു. ലയം എന്ന് പറഞ്ഞാലും ശരി, ബാധ എന്ന് പറഞ്ഞാലും ശരി, സത്യം എന്ന് പറഞ്ഞാലും ശരി, അസത്യം എന്ന് പറഞ്ഞാലും ശരി, മിഥ്യയെന്ന് പറഞ്ഞാലും ശരി, എല്ലാം അങ്ങനെ വ്യവഹരിക്കുമ്പോൾ ആ വ്യവഹാരത്തിന് ആസ്പദമായിരിക്കുന്ന ബുദ്ധി ആശ്രയിച്ചാണ് ഇതിൻ്റെ എല്ലാം നിങ്ങൾ. ബുദ്ധി ആശ്രയിച്ച വ്യവഹാരം സാധ്യമാകും. അപ്പോൾ ഒരു കൂട്ടർ പറയുന്ന എന്താണ്, ആ ജീവൻ പോയി പരമാത്മാവിലേക്ക് ലയിക്കുന്നു. അപ്പൊ ജീവ പരമാത്മാ ഭേദ ബോധമുള്ളവനെ സംബന്ധിച്ച് അത് സാധ്യമാകും. രണ്ടുപേരെയാണ്, അതുകൊണ്ടൊന്ന് മറ്റൊന്നിന് ലയിക്കാം. ആ ലയത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഇടം ആ പരമാത്മാവിലുണ്ടായിരിക്കണം. സാവയവത്വം ലയിക്കുന്നതിനുള്ള ഒരു യോഗ്യത സാവയവത്വം ആ ജീവനിലുണ്ടായിരിക്കണം. ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും പരമാർത്ഥമല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ലയം എന്ന് പറയുന്നത് സങ്കല്പിക്കില്ല. കേവല ഭാവന എന്നുള്ളതല്ലാതെ അതിൽ വസ്തുതാപരമായ സത്യം ഇല്ല. പിന്നെ എന്താ പറയുന്നത്, ഇത് ഈ പരമാർത്ഥത്വം അല്ല, നിലയനം ലയസ്ഥാനം അത് ഈ മായയാണ്, അവിടെ വിലയിക്കുക. ആ വിലയത്തിന് എന്താ അർത്ഥം? കാരണം ആ ലയസ്ഥാനമായിരിക്കുന്ന മായ അത് പരമാർത്ഥമേ അല്ല. പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ എന്താ ലയം? ലയത്തിന്റെ അർത്ഥം എന്താ? ബാധ. അവിടെയാണ് തത്വജ്ഞാനത്തിന്റെ പ്രാധാന്യം വരുന്നത്. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് അവിടെയാണ്. എന്തുകൊണ്ട് ബാധ എന്ന് പറഞ്ഞാൽ? ബാധ കൂടിയതല്ല. ഏതാണോ പരമാർത്ഥമല്ലാത്തത്, ഏതാണോ അസത്യമായിരിക്കുന്നത്, അതിനെ സ്വയം അസത്യമെന്ന് ബോധിക്കുക അത്രയേ ഉള്ളൂ. ആ ബോധ്യപ്പെടലാണ്, അതാണ് ബാധ. അസത്യം എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ രണ്ടില്ല. എന്താണോ രണ്ടായി അനുഭവപ്പെടുന്നത് അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ ബോധ്യപ്പെടലാണ് ബാധ. ആ ബോധം അതാണ് അവിടെ മുക്തിക്ക് കാരണമായിരിക്കുന്നത്, മറിച്ച് ലയമല്ല. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ലയം എന്ന് പറയുന്ന ഒന്ന് സംഭവിക്കുന്നില്ല. പരമാത്മാവിൽ ജീവാത്മാവ് ലയിക്കുന്നില്ല. പക്ഷേ പരമാത്മബോധം, പരമാർത്ഥ ബോധമുണ്ടാകുന്നു. ആ ബോധത്തിൽ ഈ ജീവഭാവത്തിന് ബാധ സംഭവിക്കുന്നു. ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നു. സത്യം എന്താണെന്ന് ബോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുപുറമാണ് അസത്യം. അസത്യം എന്താണെന്നും ബോധ്യപ്പെടുന്നു. തന്റെ മുമ്പിൽ കാണുന്നത് വെറും വെളിച്ചമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മറുപുറമായി ബോധ്യപ്പെടുന്നു, ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ജലം അസത്യമാണ്. ഒരേ ഒരു ബോധം തന്നെ, അതിൻ്റെ തന്നെ രണ്ട് ഭാവമാണ്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് പറയാറുണ്ട്. ജലം എന്ന് ബോധിച്ചിരിക്കുമ്പോൾ പ്രകാശമാണെന്നുള്ള ബോധമുണ്ട്. പ്രകാശം ആണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാലോ പിന്നെ അവിടെ ജലമെന്നുള്ള ബോധമില്ല. മറിച്ച് ജലബോധം അസത്യമാണ്, അത് മിഥ്യയാണ് എന്നുള്ള ബോധമാണ്. അതാണ് പ്രകാശബോധത്തോടൊപ്പം നിൽക്കുന്നത്. അവിടെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആ ജലം മരുഭൂമിയിലേക്ക് ലയിച്ചു? മരുഭൂമിയിൽ ജലത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് മരുഭൂമിയിൽ ലയിച്ചു പോകും. ഇത് പ്രത്യക്ഷമായ അനുഭവസിദ്ധമാണ്. അതുകൊണ്ട് മരീചികയുടെ ജലവും ആ മരുഭൂമിയിൽ വിലയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അത് അസത്യമാണ്? അതിന് അവിടെ ഇത്രയേ ഉള്ളൂ അസത്യമാണെന്ന് ബോധിക്കുക. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ജീവഭാവത്തെ സംബന്ധിച്ച്, സംസാരത്തെ സംബന്ധിച്ച് ജീവനും ഇതേ ബോധിക്കാനുള്ളൂ. എന്താണ് ഇത്? പരമാർത്ഥമല്ല. അങ്ങനെ ബോധിച്ചാൽ സംഭവിക്കുന്നതിനാണ് പറയുന്നത് ബാധ. ആ ബോധ്യമുള്ളവനെ സംബന്ധിച്ച് അവന് പ്രപഞ്ചബാധ സംഭവിച്ചിരിക്കുന്നു. അത് തിരിച്ചും മറിച്ചും പറയുന്ന ഒന്ന് തന്നെ. പകലല്ല എന്ന് പറഞ്ഞാൽ രാത്രി ആണ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഇത് സത്യമല്ല എന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ ബാധ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അപ്പൊ അവിടെ ലയം ഇല്ല എന്നർത്ഥം. പക്ഷെ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവന് വിലയിക്കണമല്ലോ, വിലയിച്ചല്ലേ തീരും. അതിനു വേണ്ടിയിട്ടാണ് അവൻ പരിശ്രമിക്കുന്നത്. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം വിലയിച്ചേ പറ്റൂ. ആ വിലയനമാണ് അവന്റെ സമാധി. അതെവിടെ വിലയിക്കും? അതാണ് മായ. മായയിലാണ് വിലയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രകൃതി ലയന്മാരെന്നും മറ്റും പറയുന്നു. അത് കുറച്ചുകൂടി പരിഷ്കരിച്ച് പറയുമ്പോൾ പറയും, ആ സ്വാഭാവികമായിരിക്കുന്ന ചൈതന്യത്തിൽ വിലയിച്ചു. നിരുപാധികമായ ചൈതന്യത്തിൽ വിലയിക്കാൻ പറ്റില്ല. വിലയിക്കാനുള്ള ഒന്നും അവിടെയില്ല. നിരുപാധികമായ ചൈതന്യത്തിൽ ആ മിഥ്യാത്വം അസത്യത്വം ബാധിച്ചു എന്ന് പറയാൻ പറ്റും. ആ ബോധത്തിൽ അത് നിലനിൽക്കുന്നില്ല. ഇരുള്, ഇരുളിൽ പ്രകടമായ പിശാച്, ആ പിശാച് ജീവനിൽ ഉണ്ടാക്കിയ ഭയം, ഇതെല്ലാം ഒറ്റയടിക്കില്ലാതാകുന്നു. എപ്പോ വെളിച്ചത്തിൽ അവിടെ പിന്നെ ഓരോന്നിനായിട്ട് ഇല്ലാതാക്കുക. വെളിച്ചം കൊണ്ടുവന്നിട്ട് ആദ്യം ഇരുളിനെ മാറ്റുക, രണ്ടാമത് പിശാചിനെ ഒഴിപ്പിക്കുക, മന്ത്രവാദം ചെയ്യുക, മൂന്നാമത് ഭയത്തെ മാറ്റാൻ വേണ്ടിയിട്ട്, ദുഃഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ആശ്വാസ വാക്കുകൾ പറയുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുളുമില്ല, പിശാചുമില്ല, ഭയവുമില്ല, ദുഃഖവുമില്ല. അതാണ് ബാധ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ഇത് അനിലയനമാണ്, ഇത് ലയസ്ഥാനമല്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അനിലയനമാണ്, ലയസ്ഥാനമല്ല. ലയസ്ഥാനം വേറെയുണ്ട്. ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയി ലയിക്കേണ്ട സ്ഥാനമുണ്ട്. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ലയിക്കേണ്ട സ്ഥാനമുണ്ട്. യോഗിയെ സംബന്ധിച്ച് ലയിക്കാനൊരു സ്ഥാനം വേണ്ടേ? ആത്മാവ് ലയസ്ഥാനം ആകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ആത്മാവ് അതിനൊരു സ്വരൂപമുണ്ട്. ആ സ്വരൂപം ഏകവും അദ്വൈതവുമാണ്. അവിടെ രണ്ടാമതൊന്നിന് സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ കാരണമായിട്ടോ ഒത്തിരിക്കാൻ കഴിയത്തില്ല. അതിനെങ്ങനെ ലയസമാധി സംഭവിക്കും? അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവൻ്റെ ചിത്തത്തിലാണ് സംഭവിക്കും, തത്വത്തിലല്ല എന്നർത്ഥം. ചിത്തത്തിൽ ലയ സംഭവിക്കാം. നമ്മൾ സാധാരണ കാണാറുമുണ്ട്, കള്ളു കുടിക്കുന്നവൻ ലയിച്ചിരിക്കുന്നു. എന്താ കള്ള് ബാധിച്ച? എവിടെ? ആത്മാവിനെയാണോ ബാധിച്ചത്? അതേ മനസ്സിനെയാണോ? അപ്പം മനസ്സ് ലയിച്ചു, അതിന് സങ്കോച വികാസ സ്വഭാവമുള്ളതാണ്. അത് സങ്കോചിച്ചാൽ പറയും അത് ലയിച്ചിരിക്കുന്നു, വികസിച്ചാൽ പറയും അത് ഉണർന്നിരിക്കുന്നു. അത് നിലയനമാണ്, ലയസ്ഥാനമാണ്. ആത്മാവിനെവിടെ? അതിനുള്ള സ്ഥാനം അപ്പൊ സമാധി സംഭവിക്കുന്നത് അവന്റെ ചിത്തത്തിലാണ്. ആ ചിത്തത്തിന്റെ സൂക്ഷ്മഭാവങ്ങളെന്ന് പറയാം. അപ്പൊ ചിത്തവൃത്തികളെ നിരോധിച്ചാലല്ലേ സമാധി സംഭവിക്കത്തുള്ളൂ. ശരിയാണ്, ചിത്തവൃത്തികളെ നിരോധിച്ചാലേ സംഭവിക്കത്തുള്ളൂ. എന്തിനാ നിരോധിക്കുന്നത്? അതിന്റെ സൂക്ഷ്മഭാഗങ്ങളെയല്ല, സ്ഥൂലഭാഗങ്ങളെയാണ് നിരോധിക്കുന്നതെന്ന് യോഗികളെ തന്നെ പറയുന്നു. സ്ഥൂലഭാവങ്ങളെ നിഷേധിച്ച് അതിന്റെ സൂക്ഷ്മഭാവത്തിൽ ചിത്തം അപരിണാമിയായിരിക്കുന്നു, അവിടെ സമാധിയായി എന്നാണ് യോഗിയും പറയുന്നത്. യോഗിയും പറയുന്നു പ്രതിപ്രസവത്തെ കുറിച്ച് പറയുന്നു. എവിടെ നിന്നാണോ ഇതുണ്ടായെന്ന് തിരിച്ച് അവിടേക്ക് പോകുന്നു. എവിടേക്ക്? ആ പ്രകൃതിയിലേക്ക്. അവിടെ ആ ലയത്തെ കുറിച്ച് പറയുന്നു. യോഗി പറയുന്നില്ല ആ പുരുഷനിൽ ലയിക്കാമെന്ന്. എന്തുകൊണ്ട്? യോഗിയും പറയുന്നു ആ പുരുഷൻ നിർഗുണനാണ്. അദ്വൈതി പറയുന്നത് പോലെ തന്നെ പറയുന്നു. ഇപ്പൊ ലയസ്ഥാനം ആരുടെ വഴിക്ക് ചിന്തിച്ചാലും ശരി, ഉപാസകന്റെ വഴിക്ക് ചിന്തിച്ചാലും ശരി, ഈശ്വര ഉപാസകൻ, ദൈവത്വ ഉപാസകൻ തുടങ്ങിയ ഉപാസകന്മാരുടെ വഴിക്ക് ചിന്തിച്ചാലും ശരി, യോഗിയുടെ വഴിക്ക് ചിന്തിച്ചാലും ശരി, തത്വജ്ഞാനി ഒഴികെയുള്ള സർവത്ര ലയം സംഭവിക്കുന്നു. അത് പ്രകൃതിയിലെന്നോ ചിത്തത്തിലെന്നോ അല്ലെങ്കിൽ അതിന്റെ എല്ലാ സൂക്ഷ്മഭാവങ്ങളിലെന്നോ പറയാം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ തത്വം അനിലയനമാണ്, ലയസ്ഥാനമല്ല, ലയസ്ഥാനമല്ല. ഇതെല്ലാം അവസാനിക്കില്ലേ എന്ന് ചോദിക്കും. സത്യമാണെങ്കിലേ അവസാനിക്കേണ്ട ആവശ്യമുള്ളൂ. അസത്യമാണെങ്കിലോ ഇതിന് ബാധ സംഭവിച്ചാൽ മതി. ഈ ഒരു വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാനൊന്നും ശേഷിക്കത്തില്ല. അതാണ് പറയുന്നത്, ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നുള്ളത്. അത് അറിഞ്ഞിട്ട് പറയുന്നതാണ്, മറ്റുള്ളവരറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ അറിയാതെ പറയുന്നതല്ല. അതുകൊണ്ട് തത്വം എന്താണ്? അത് അനിലയനമാണ്. അവിടെ മാത്രമേ എന്തുള്ളൂ? അഭയം എന്ന് പറയുന്നു. ബാക്കിയുള്ളടത്തെല്ലാം ഭയമുണ്ട്. ഭയമില്ലാന്ന് ഭാവിക്കാം, പക്ഷെ ഭയത്തിൽ നിന്ന് മുക്തിയില്ല. ബാക്കിയുള്ളിടത്തെല്ലാം എന്താണ്? സാധ്യ സാധനങ്ങളുടെ ഈ വ്യൂഹത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഇന്ന സാധന അനുഷ്ഠിക്കണം, ഇന്ന സാധ്യത്തെ പ്രാപിക്കണം. അങ്ങനെ ഈ ചക്രവ്യൂഹത്തിൽ കറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. ഈ സാധന കൊണ്ട് അത് സാധ്യമാകുമോ? ഈ സാധനകളിൽ ന്യൂനതകൾ സംഭവിക്കുമോ? വീഴ്ചകൾ സംഭവിക്കുമോ? ആ സാധ്യം അപ്രാപ്യമായി തീരുമോ? ഇത്തരത്തിലുള്ള ഭയ ആശങ്കകളിലൂടെയാണ് അവൻ്റെ സാധന പോകുന്നത്. അതല്ലാതെ സാധ്യമല്ല. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിൽ ഭേദബുദ്ധി ഇരിക്കുന്നു. ഭേദബുദ്ധി സ്വാഭാവികമാണ്. ഇവയുടെ എല്ലാം പരിണാമങ്ങൾ, പരിണാമം എന്ന് പറയുമ്പോൾ ഉത്പത്തി തുടങ്ങി ക്ഷയം നാശം വരെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ ഒരുവിനുണ്ടാകാം. അദ്വൈതിയെ സംബന്ധിച്ചാണെങ്കിലോ നിർഭയനായിരിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും നിർഭയനായിരിക്കാൻ പറ്റും? അദ്വൈതിയാണെങ്കിലും അയാൾക്കൊരു മനസ്സില്ല. ആ മനസ്സിലേക്ക് ബാഹ്യമായ നിമിത്തങ്ങൾ നിലനിൽക്കെ അവിടെ ഭയം കടന്നു വരില്ലേ എന്നെല്ലാം ചിന്തിക്കും. ഇവിടെ അങ്ങനെ കടന്നു വരുന്ന അഭയത്തെക്കുറിച്ചല്ല പറയുന്നത്. ഭയത്തെ മാറ്റി നിർത്തിയിട്ട് മനസ്സിൽ നിലനിർത്തുന്ന അഭയത്തെക്കുറിച്ചല്ല പറയുന്നു. ഇവിടെ ഭയശൂന്യമായിരിക്കുന്ന സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വരില്ല. എന്താണോ ആ സത്സ്വരൂപം, അത് ഭയശൂന്യമാണ്. അതങ്ങനെ സംഭവിക്കാമോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ, അടയാളമുണ്ടോ? ഇത്രയും കാലം ഞാൻ ജീവിച്ചു, ഭയശൂന്യമായ ഒരു സ്വരൂപം എനിക്കുണ്ടെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതിന് വ്യക്തമായ തെളിവുണ്ട്. പ്രതിദിനം എന്തിന്? നമ്മളെല്ലാം പ്രതിക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുപ്തി അത് തന്നെ. ഭയശൂന്യമായ അവസ്ഥ ഇപ്പൊ തന്നെ ഇവിടെ എത്ര പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സുഖിച്ചിരിക്കുന്നു. അതാണ് പ്രതിദിനം മാത്രമല്ല പ്രതിക്ഷണമെന്നും പറഞ്ഞത്. അവിടെ ആർക്കാ ഭയമുള്ളത്? അദ്വൈതം എന്ന് പറയുന്നത് ദൃഷ്ടാന്ത ശൂന്യമല്ല, അനുഭവത്തിന് ദൃഷ്ടാന്തമുണ്ട്. തത്വത്തിന് ദൃഷ്ടാന്തമില്ല, എന്തുകൊണ്ട്? തത്വമേകം അദ്വൈതമാണ്. പക്ഷെ അനുഭവം അങ്ങനെയല്ല, അതിന് ദൃഷ്ടാന്തമുണ്ട്. അത് ഭയശൂന്യമാണ്. ജാഗ്രത സ്വപ്നങ്ങളിൽ മനസ്സ് ഈ ഭയ ദുഃഖങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ഗാഠനിദ്രയിൽ അവൻ ഭയശൂന്യനായി ദുഃഖാതീതനായി സ്ഥിതി ചെയ്യുന്നു. ഇത് സർവാനുഭവ സിദ്ധമാണ്. അതിനെക്കുറിച്ചുള്ള ബോധം വെളിച്ചം വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ ആ ഇരളില്ല, ആ ഇരളിൽ കണ്ട പിശാചില്ല, ആ പിശാചിൽ കണ്ട ഭയദുഃഖങ്ങളുമില്ല. പക്ഷെ അതിനെന്ത് വേണം? വെളിച്ചം വേണം. ആ വെളിച്ചത്തിന്റെ ഭാഷയാണ് ശ്രുതി എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഇത് അനിലയനമാണ്, ഇത് ലയസ്ഥാനമല്ല, ഇത് ബാധസ്ഥാനമാണ്. അവിടെ എന്താണ് അഭയം? പ്രതിഷ്ഠാം, സാധാരണ പ്രതിഷ്ഠ എന്ന് പറയും നമ്മൾ പറയാറ്, പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് ഉറപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്, ദൃഢപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിലാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചു, ഇളകിപ്പോകാത്ത രീതിയിൽ ഉറപ്പിച്ചു. അവരെ ഇവിടെ എന്താണ് അങ്ങനെയുള്ള അഭയം? യഥാസ്യ തഥാ യഥായവ പ്രതിഷ്ഠാം, അവന് പ്രതിഷ്ഠയെ ലഭിക്കുന്നു. അതിവിടെ പറയും മനസ്സ പ്രതിഷ്ഠാം വൃത്തിമേ ഏഷ വിദ്വാൻ ലഭതെ. ഇവിടെ പറയുന്ന വിദ്വാന്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ്, അമ്പലത്തിന്റെ ഉള്ളിൽ നടത്തുന്ന പ്രതിഷ്ഠയെക്കുറിച്ചാണ്. വിദ്വാന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? അവന്റെ മനസ്സിന്റെ പ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയുടെ പ്രതിഷ്ഠയാണ്, അവന്റെ അറിവിന്റെ പ്രതിഷ്ഠയാണ് എന്ന് പറയാം. വൃത്തി എന്ന് ചില സ്ഥലങ്ങൾ പറയും, നമ്മൾ പൊതുവെ അതിന് ജ്ഞാന എന്ന് പറയും. അപ്പോൾ ജ്ഞാനത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നു. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇളക്കമില്ലാത്തത് എന്ന് പറയും. അഭയത്തിൽ അവൻ പ്രതിഷ്ഠിതനായിത്തീരുന്നു. ഇവിടെ പറഞ്ഞു അഭയം എന്ന് പറയുന്നത് ആ സ്വരൂപം തന്നെ, അല്ലാതെ ഇങ്ങനെ വന്നു പോകുന്നത് ഇപ്പോൾ ദുഃഖം മാറുമ്പോൾ വരുന്ന മനസ്സിന്റെ ശാന്തി, ഭയം മാറുമ്പോൾ വരുന്ന മനസ്സിന്റെ സമാധാനം, സ്വസ്ഥത, അതല്ല. അത് വ്യാവഹാരികമായ ഉപായങ്ങളിലൂടെയെല്ലാം നേടിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ കസേരയുടെ അടിയിൽ ഒരു പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇരിപ്പുറക്കത്തില്ല, ഞാൻ ഭയക്കുന്നു, എനിക്ക് ശാന്തി വരണമെങ്കിൽ എന്ത് വേണം? ആ പാമ്പിനെ പിടിച്ചു മാറ്റണം. അപ്പൊ ഞാൻ ശാന്തനായി. ഇതല്ല ഇവിടെ അഭയം എന്ന് പറയുന്നത്. അഭയം എന്ന് പറയുന്നത് എന്താണോ ആ സ്വരൂപം തന്നെ, അത് ഭയരഹിതമാണ്. അതിനാണ് നേരത്തെ ദൃഷ്ടാന്തം പറഞ്ഞത്. അവിടെ ഭയം വരികയും പോവുകയും ചെയ്യുന്നില്ല. സുഷുതിയിൽ ഭയം വരുന്നു പോകുന്നു, അതില്ല, അത് വരാനും പോകാനും അവിടെ ഒന്നും തന്നെ ഇല്ല. കേവലനായി അദ്വൈതനായി തനസ്ഥിതിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണോ? അത് പറഞ്ഞു, ആ അഭയത്തെക്കുറിച്ചുള്ള ജ്ഞാനം, വൃത്തി എന്ന് വെച്ചാൽ ജ്ഞാനം, ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. നമുക്ക് എന്തെങ്കിലും ബോധം എപ്പോഴും ഉണ്ടായിരിക്കും, ഉണർന്നിരുന്നാൽ സ്വപ്നത്തിലെല്ലാം എപ്പോഴും ബോധങ്ങൾ. ഈ ബോധമൊന്നും ഒരിക്കലും സ്ഥിരമായി നിൽക്കാറുമില്ല. ആത്മാവിന്റെ ബോധം അങ്ങനെയാണ്. ആത്മാവിനെ കുറിച്ചുള്ള ബോധം തൽക്കാലം ഇപ്പോ പറയുമ്പോ കേൾക്കുമ്പോ ഉണ്ട്, ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോധം വേറെയായി. അതാണ് അനുഭവം. ചിലര് ആ ബോധം സ്ഥിരമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വളരെ ഗൗരവത്തിലൊക്കെ നടക്കും. എന്തോ ഇയാൾക്ക് ഇത്രയും ഗൗരവം, ആത്മബോധമാണ് തലക്കകത്ത് മുഴുവൻ, എന്നാണ് ഇത്രയും വലിയ ഗൗരവം. വേറെ ഒന്നുമില്ല, വേറെ ഒരു ലൗകിക ചിന്തകളുമില്ല. അത് മറ്റേതൊരവസ്ഥയിലാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ ലോകം മുഴുവൻ മണ്ടന്മാരുടെ ഒരു താവളമാണ്. ഇവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതൊന്നുമല്ല ഇവിടെ പറയുന്നു. ഇവിടെ എന്താ അതിന് പ്രതിഷ്ഠ സംഭവിക്കുന്നത്? ബോധം ഇങ്ങനെ ഉറച്ച് ഇളകാതെ അങ്ങനെ ഇരിക്കുന്നു എന്നാണ്. അത് സാധ്യമല്ല. ബോധത്തിന്റെ സ്വഭാവമാണ്. ആത്മബോധമായാലും ശരി, അനാത്മബോധമായാലും ശരി, അതിങ്ങനെ വന്നും പോയി വരി. പിന്നെന്താ അഭയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്? അതിന്റെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എന്താന്നൂടെ ചോദിക്കുന്നത്, ഇത് ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരു ജിജ്ഞാസ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, അതിൻ്റെ ഒരു ശീലമൊന്നുമില്ല. ചിന്തിക്കുന്നുണ്ടോ, മനസ്സിലേക്ക് ഇതിങ്ങനെ കടന്നു വരുന്നുണ്ടോ എന്നത് പറഞ്ഞിട്ടുള്ളതാണ് സ്വയം പരിശോധനയ്ക്ക്. അതാണ് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അല്ല, ഏതെങ്കിലും ഒരു ബോധത്തെ മനസ്സിൽ കെട്ടിയിടുന്നതല്ല. അത് അസംഭവമാണ്, മനസ്സിന് അങ്ങനെ നിർത്താൻ പറ്റില്ല. അങ്ങനെ നിർത്തണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ തന്നെ ഇല്ലാതാക്കണം. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഇല്ലാതാക്കുക. അതിനൊന്നെങ്കിൽ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധി പരിശീലിച്ച് അവിടെ കൊണ്ടൊന്ന് മനസ്സിനെ കെട്ടിയിടണം, ബന്ധിക്കണം. ഒരു അതും പൂർണ്ണമല്ല, കുറേയൊക്കെ സാധിക്കും. സുഹൃത്തിയിൽ അത് പൂർണ്ണമാണ്, അവിടെ മനസ്സ് ചലിക്കത്തില്ല. അത്രയും സമാധിയിൽ സാധ്യമല്ല. ചിത്തത്തിന്റെ സൂക്ഷ്മ പരിണാമത്തെ കുറിച്ച് സമാധിയിലും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് നിരോധ പരിണാമം എന്ന് പേര് തന്നെ വന്നത്. യോഗശാസ്ത്രമൊക്കെ എടുത്ത് നോക്കണം. അത് മറ്റൊരു വിഷയം. ഇവിടെ പറയുന്നത് എന്താണ്? ആ പ്രതിഷ്ഠ, ബുദ്ധിയുടെ പ്രതിഷ്ഠ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇവിടെ? തന്റെ സ്വരൂപം ഒരുവൻ ബോധിച്ചു കഴിഞ്ഞത് അഭയസ്വരൂപമാണ്, അല്ലെങ്കിൽ ആ പരമാർത്ഥ സ്വരൂപത്തെ ബോധിച്ചു. ഇവിടെ അദൃശ്യ അനാത്മി ആ നിലയനെ ശ്രുതി പറഞ്ഞ രീതിയിൽ ബോധിച്ചു. അതീ കാണുന്ന സ്ഥൂലഭാവ വികാരങ്ങളല്ല, സൂക്ഷ്മഭാവ വികാരങ്ങളല്ല, അതിലയ സ്ഥാനമല്ല, അത് പരമാർത്ഥ തത്വമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞ് പോരാ, അവിടെ പ്രതിഷ്ഠയും വേണമെന്ന് പറഞ്ഞു. ആ ബോധം പ്രതിഷ്ഠ ആയിരിക്കും. അതങ്ങനെ സംഭവിക്കും. കാരണം ഇവിടെ ബോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതല്ല, ഇതല്ല, ഇതല്ല, ഇതെല്ലാം ആണ്, ഇതെല്ലാം ആണ് എന്നുള്ള ആ അറിവിന് അവിടെ ബാധ സംഭവിച്ചിരിക്കുന്നു, ഒരു തിരുത്തൽ സംഭവിച്ചിരിക്കുന്നു. ഞാനിതാണ് എന്നുള്ള അഭിമാനത്തോടു കൂടിയിരിക്കുന്നു. എന്റെ അഭിമാനം എന്താണ് ലിംഗാഭിമാനം? ഞാൻ പുരുഷനാണ്. വയസ്, ഞാൻ വൃദ്ധനാണ്. മറ്റ് ഗുണങ്ങളെക്കുറിച്ചുള്ള അഭിമാനം, ഞാൻ പരമഹംസ പരിവ്രാജകനാണ്. ഇത്തരം അഭിമാനങ്ങളെല്ലാം ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചുള്ള അഭിമാനം, സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചുള്ള അഭിമാനം, ഇതെല്ലാം ദൃഢമായിരുന്ന അഭിമാനങ്ങളെല്ലാം എന്ത് ചെയ്തു? അവിടെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെട്ടു. ഇതൊന്നുമല്ല സത്യമെന്ന് എനിക്ക് ബോധ്യം വന്നു. ഇങ്ങനെയുള്ള ഒരു അഭിമാനം നിലനിൽക്കുമ്പോഴാണ് ആ ബോധ്യപ്പെടൽ. ഇത് മാറി നിന്നിട്ടല്ല ഈ ദേഹബോധം നിലനിൽക്കെ തന്നെ എന്തുവരുന്നു? ഈ അഭിമാനങ്ങളെല്ലാം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നതാണ് ബാധ. എന്ന് പറയുന്നു, ഇതിന് പ്രതിഷ്ഠയുണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു പരമാർത്ഥ ബോധം വന്നു കഴിഞ്ഞാൽ ആ പരമാർത്ഥ ബോധത്തിൽ ഇതിന് ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബോധവും എന്തായിരിക്കും? തന്റെ അഭയസ്വരൂപം പോലെ തന്നെ അതും പ്രതിഷ്ഠിതമായിരിക്കും. അതിനൂടെ പറഞ്ഞത് പ്രതിഷ്ഠ ലഭതി എന്ന് പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ വിഷയവും. എന്താ അതിനെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത്? ഉറപ്പാണ്, മാറ്റമില്ല എന്ന് പറഞ്ഞത്. എങ്ങനെ ആ ബോധമുണ്ടായി എന്നറിയണം, എന്നാലേ ആ പ്രതിഷ്ഠ മനസ്സിലാകത്തുള്ളൂ. തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് എങ്ങനെ അവന് ബോധമുണ്ടായി? തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ശ്രവിച്ചപ്പോൾ ബോധമുണ്ടായി. എങ്ങനെ ഇപ്പോൾ നമുക്ക് ബോധമുണ്ടാകുന്നു? തത്വത്തെ ശ്രവിച്ചപ്പോൾ ബോധമുണ്ടായി. ആ ശ്രവണം, ശ്രുതി, അതിൽ നിന്നാണ് ബോധമുണ്ടായത്. എന്താ ശ്രുതിയിൽ നിന്ന് അങ്ങനെ ഒരു ബോധമുണ്ടായത്? കാരണം ആ ശ്രവണം, ശ്രുതി, അത് പരമാർത്ഥമായതുകൊണ്ട്, അത് സത്യമായതുകൊണ്ട്. സത്യത്തെ ആശ്രയിച്ചുണ്ടാകുന്നത് സത്യബോധമാണ്. ഇതാ അവിടെ പുറത്തൊരു മതയാനം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുണ്ടാകും, പക്ഷെ അത് സത്യബോധമല്ല. എന്തുകൊണ്ട്? ആ വാക്ക്, ആ വാക്യം സത്യമല്ല. പക്ഷെ ഇതങ്ങനെയല്ല. അവിടെ ആ വാക്യം എന്തുകൊണ്ട് സത്യമല്ല? അവിടെ അങ്ങനെ ഒരു വസ്തുവില്ല, മതയാനയില്ല. ആ മതയാനം അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ആ വാക്യം സത്യമായനെ, ആ വാക്യത്തിൽ നിന്നുണ്ടായ ബോധം സത്യമായനെ. ഇവിടുത്തെ ഈ ശ്രുതി സത്യമായിരിക്കുന്നു എന്തുകൊണ്ട്? കാരണം അത് പരമാർത്ഥത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയതുകൊണ്ട് ആ ശ്രുതി സത്യമായി. ആ സത്യ ശ്രുതിയിൽ നിന്ന് എനിക്ക് ബോധമുണ്ടായി, ഇതാണ് എന്റെ പരമാർത്ഥ സ്വരൂപം. ആ ബോധം പ്രതിഷ്ഠിതമാണ്, സ്ഥിരമാണ്. എന്തുകൊണ്ട്? എങ്ങനെയാണോ ആ ബോധം ബാക്കി എല്ലാത്തിനെയും ബാധിച്ചത്, അതുപോലെ ആ ബോധം ബാധിക്കപ്പെടുന്നില്ല. അതാണ് അതിന് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ സത്യബോധം അതിന് ബാധ സംഭവിക്കുന്നില്ല. അതിന് ബാധ സംഭവിക്കുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കണം? താൻ പരമാർത്ഥമല്ല എന്നൊരു ബോധം വരണം. താൻ പരമാർത്ഥമാണ് എന്നുള്ള ആ ബോധത്തെ ബാധിച്ചുകൊണ്ട് താൻ പരമാർത്ഥം അല്ല എന്നൊരു ബോധം വരണം. അങ്ങനെ ഒരു ബോധത്തെ വരുത്തുന്നതിനുള്ള ഒരു ഉപായമില്ല. എന്താണോ താൻ ഇതുവരെ പരമാർത്ഥമായി അനുഭവിച്ചിരുന്നത്, ആ ബോധത്തെ ഉണ്ടാക്കുന്നതിന് തന്നെ സഹായിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെല്ലാം ബാധിച്ചുകൊണ്ട്, ആ പ്രമാണഫലമായ ബോധത്തെ ബാധിച്ചുകൊണ്ട് പരമപ്രമാണമായ ശ്രുതിയിൽ നിന്ന് പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞു. അതിനെ നിരാകരിക്കുന്നതിന്, അതിനെ ബാധിക്കുന്നതിന് പ്രമാണമില്ല. അപ്പൊ എന്തായി? അത് പ്രതിഷ്ഠിതമായി. അപ്പൊ പരമാർത്ഥ ബോധത്തിന് ബാധ സംഭവിക്കാത്തതുകൊണ്ടാണ് എന്ന് പറയുന്ന ആ ബോധം പ്രതിഷ്ഠിതമാണ്. താൻ പരമാത്മാവല്ല എന്ന് ബോധിക്കാൻ ഉപായങ്ങളില്ല. അതെന്തായി? അത് പ്രതിഷ്ഠിതമായി. അതാണ് പറയുന്നത് സത്യബോധം അത് അവിചരിതമാണ്. അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, അതിന് ബാധ സംഭവിക്കുന്നില്ല. അത് മാറാത്തതെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. എന്താണ്? അതിന് ബാധ സംഭവിക്കുന്നില്ല. അല്ലാതെ തലയ്ക്കകത്ത് എപ്പോഴും ഒരു ബോധമാണ്, ആത്മബോധം. അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, ആത്മബോധം വരുന്നതിന് ചില ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ്? ഒരു മുളിച്ച കാണും എപ്പോഴും ഉള്ളിൽ, തലയ്ക്കകത്ത് ഒരു മൂളൽ കാണും. അതാണ് അതിന്റെ തുടക്കം. ഞാൻ പറഞ്ഞു തുടക്കം അത് ശരിയാണ്, മുളിച്ച. അതിന്റെ ഒടുക്കം എന്ന് പറയുന്നത് ഊളം പാറയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ ചികിത്സ തേടിക്കൊള്ളു. ഇത് കഥ പറയുന്നില്ല, ഓരോരുത്തർ പറയുന്നതാണ്. ഓരോരുത്തർ അവരുടെ അനുഭവത്തെ പ്രകടമാക്കുന്നതാണ്. ഭക്തന്മാരെ കിട്ടാത്തതുകൊണ്ട് നമ്മളെപ്പോലുള്ളവരടുത്ത് വരും. അതിനൊരു ഭാഗ്യം വേണ്ടേ, ഭക്തന്മാരെ കിട്ടാം. അതൊന്നുമല്ല ഇവിടെ. ഇവിടെ പറയുന്ന എന്താണ്? അന്നിലേ അഭയം പ്രതിഷ്ഠാമ്യന്തത്തെ, അദ്വൈത ബോധത്തിൽ അവൻ പ്രതിഷ്ഠിതനാകുന്നു. ഈ പ്രതിഷ്ഠ ഇതിനെ ചില ഭാഗത്ത് നിഷ്ഠ എന്ന് പറയും. അല്ല, പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ പറയും. ശ്രവണ മനനാദി അഭ്യാസങ്ങളിലുള്ള സ്ഥിരതയെ പറയും നിഷ്ഠ എന്ന് പറയും. ഇനി തത്വബോധത്തിൽ, ആ തത്വബോധത്തിൽ വരുന്ന അബാധിതമായ സ്ഥിതി, അതിനെ പറയും നിഷ്ഠ, പ്രതിഷ്ഠ എന്നെല്ലാം പറയും. അതാണ് പറയുന്നത്. അത് എവിടെയാ ഉണ്ടാകേണ്ടത്? അതിനുവേണ്ടി പറഞ്ഞു, അദൃശ്യ അനാത്മി അനിരുക്തി അനയനെ അനിലയനെ അഭയം പ്രതിഷ്ഠാമിന്ദതേ. ഇതാണ് പരമാർത്ഥത്തെ സംബന്ധിച്ച്. നമ്മളിവിടെ അതിന് അദ്വൈതപരമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഭാഗം എല്ലാം പൂർവപക്ഷമാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഈ അധികരണത്തെ സംബന്ധിച്ച് ഈ 19-ാമത്തെ സൂത്രം വരെയുള്ള ഇതെല്ലാം പൂർവപക്ഷമാണ്. എന്നാൽ നമ്മളത് വ്യാഖ്യാനിച്ചത് പൂർവപക്ഷമായിട്ടല്ല. നമ്മളത് രണ്ടു തരത്തിലും വ്യാഖ്യാനിച്ചു, പൂർവപക്ഷമായും വ്യാഖ്യാനിച്ചു, സിദ്ധാന്തമായും വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കാരണം ഈ സൂത്രത്തിന്റെ തന്നെ അവസാന ഭാഗത്ത് ഭാഷ്യകാരൻ പറയും, ഇതുവരെ ഇതിനെ പൂർവപക്ഷ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്, പക്ഷെ ഇതിനെ സിദ്ധാന്ത രൂപത്തിലും വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് രണ്ട് രീതിയിലും പറയുന്നത്. ഭക്ഷ്യകാരൻ അങ്ങനെ പറയുന്നില്ല. ഭക്ഷ്യകാരൻ ഇതെല്ലാം പൂർവപക്ഷമായിട്ടാണ് പറയുന്നത്. എന്തിന്? അവസാന ആ സിദ്ധാന്തത്തിൽ അബാധിതമായ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോ ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ആ പൂർവപക്ഷത്തിലൊന്നും പെട്ടെന്ന് തന്നെ സിദ്ധാന്തത്തിൽ എത്തിച്ചേരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതിന് കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. മറിച്ചാണെങ്കിലോ അഥാസു അഭയം ഗതോ ഭവതി പറയുന്നു, അങ്ങനെ അവൻ അഭയം ഗതനായിത്തീരുന്നു, അഭയത്തിൽ നിഷ്ഠയുള്ളവനാകുന്നു, അബാധിതമായ ബോധത്തോടുകൂടിയവനായിത്തീരുന്നു, പരമാർത്ഥത്തെ സംബന്ധിച്ച് എന്നർത്ഥം. യഥാഹ്യേവേഷസ്മിന് ഉദരം അന്തരം കുരുതി അധ തസ്യ ഭയം ഭവതി എന്നാണ് മുമ്പ് പറഞ്ഞത്. ഈ ഭയം മാറത്തില്ല. സാധ്യസാധനകളുടെ ഈ വ്യൂഹത്തിൽപ്പെട്ടിരിക്കുന്നവനെ സംബന്ധിച്ച് രണ്ടിനെ സംബന്ധിച്ചുള്ള ഭയാശങ്കകളുണ്ട്. അവൻ മോഹിതനാണ്, എന്തും കൈവിട്ടു പോകും എന്നുള്ള ഭയം അവനുണ്ട്. മുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവനെ അസ്വസ്ഥനാക്കും. കാരണം അത് പ്രാപ്തമാകുമോ, അത് പ്രാപ്തമായാൽ തന്നെ അത് നഷ്ടമാകുമോ, രണ്ടായാലും താൻ ഇതുവരെ ചെയ്ത പ്രവൃത്തിയെല്ലാം വ്യർത്ഥമാകും, എങ്ങനെ തന്റെ പ്രവൃത്തിയെ സാർത്ഥകമാക്കാം, എങ്ങനെ തന്റെ ജീവിതം സാർത്ഥകമാകും, ഇങ്ങനെയുള്ള നാനാവ്യഥകളിൽ സാധകൻ മുഴുകിയിരിക്കുമ്പോൾ അവനെവിടെ അഭയം, അവനെവിടെ കിട്ടും അഭയം എന്നും ആനന്ദം എന്നും പറഞ്ഞാലൊന്നും അവിടെ അർത്ഥവ്യത്യാസമില്ല. അഭയമാണെങ്കിൽ അത് തന്നെ ആനന്ദം, ആനന്ദം എന്ന് പറഞ്ഞാൽ അത് തന്നെ അഭയം. എന്തുകൊണ്ട്? അവൻ സാധ്യ സാധന ഭേദത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, പരമാർത്ഥ ബോധത്തിൽ, അദ്വൈത ബോധത്തിൽ, അദ്വൈത ബോധത്തിൽ അവിടെ ഭേദമില്ല, ഭേദത്തിന് സ്ഥാനമില്ല. എന്നുവെച്ചാൽ അവന്റെ ബുദ്ധിയിൽ ഭേദത്തിന് സ്ഥാനമില്ല. മറിച്ച് ഏതസ്മിൻ പരമാർത്ഥം ഇതായിരിക്കെ ഈ പരമാർത്ഥ തത്വത്തിൽ ഉദരം അരം ഉദ് അരം എന്ന് വെച്ചാൽ അല്പം, ഉദ്ന്ന് വെച്ചാൽ അപി അല്പം അപി ഒരു ലേശമെങ്കിലും അന്തരം ഗുരുതി ഭേദത്തെ അറിയുന്നുവെങ്കിൽ, അതെന്നുവെച്ചാൽ ഏതസ്മിൻ ഈ മുമ്പ് പറഞ്ഞതായ ഈ പരമാർത്ഥ തത്വത്തിൽ ഒരു ലേശമെങ്കിലും ഭേദത്തെ അവൻ കാണുന്നുവെങ്കിൽ അധ തസ്യ ഭയം പോകുന്നു. നിശ്ചയമായും അവൻ ഭയത്തിലാണ്, അവൻ സംസാരത്തിലാണ്, അവൻ മുക്തനല്ല എന്നർത്ഥം. അവൻ ഈ മനസ്സിന്റെ ഭയദുഃഖാദികൾക്ക് അധീനനായി പോകുന്ന സംസാരിയായ ജീവനാണ് എന്നർത്ഥം. ഭേദത്തിന്റെ ഫലമാണ്, ഭേദബുദ്ധിയുടെ ഫലമാണ് സംസാരം. അതിന്റെ ഭാഗമാണ് ഭയദുഃഖാദികളെല്ലാം. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്ന ആ പരമമായ താല്പര്യം അനുസരിച്ച് അദ്വൈത ബോധത്തിലേ ഉള്ളൂ. അത് ദൃഢബോധം എന്ന് ചിലടത്ത് പറയും, ദൃഢബോധം. ആ ദൃഢബോധത്തിലേ ഉള്ളൂ, അതിനെ തന്നെ പറയും അബാധിതമായ ബോധത്തിലേ ഉള്ളൂ. ഭയശൂന്യത, ദുഃഖശൂന്യത, വേറെ എല്ലാം എന്താണ് നമ്മൾ അഭ്യസിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്. അഭ്യസിച്ച് എന്തുണ്ടാക്കിയെടുത്താലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് വളരെ ആനന്ദ സമാധിയിലിരുന്നിട്ട് അവൻ ഞെട്ടി ഉണരുന്നത്, പേടിസ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നുള്ളതുപോലെ. കാരണം അവൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തതാണ്, അവിടെ അവൻ ഇരിക്കാൻ കഴിയത്തില്ല. പിന്നെ വിലപിക്കുന്ന, അയ്യോ ഞാൻ ഇത്രയും സമയം വളരെ സുഖത്തിലായി, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ തന്നെ ശപിക്കുന്നു, തന്റെ ചുറ്റുപാടുകളെ ശപിക്കും, ഈ വിഷയങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, ഞാൻ നല്ലവനാണ്, പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വിഷയങ്ങൾ, എന്റെ ഇന്ദ്രിയങ്ങൾ എന്നെ ഈ ദുഃഖത്തിലേക്ക് കൊണ്ടുവന്നു, ഈ അബദ്ധത്തിൽ എത്തിച്ചു എന്നിങ്ങനെ എല്ലാത്തിനും ശപിക്കുന്ന അവിടെയാണ്. കാരണം അത് അസാധ്യമായത് ആഗ്രഹിക്കുന്നു. താൻ പ്രാപിച്ചത്, പരിശ്രമത്തിലൂടെ പ്രാപിച്ചത് നിലനിർത്താമെന്ന് ആഗ്രഹിക്കുന്ന അസംഭവമാണ്. അത് സർവലൗകികമായ ന്യായത്തിന് വിരുദ്ധമാണ്. യത്കൃതകം തദനിത്യം, എന്ത് താൻ ഉണ്ടാക്കിയെടുക്കുന്നു അതെല്ലാം നിശ്ചിച്ചു പോകും. ഇതങ്ങനെയല്ല. ഇവിടെ എന്താണ്, നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുൾ അപ്രത്യക്ഷമാകുന്നത് പോലെയാണ്. മറ്റതങ്ങനെയല്ല, ഇതിനെല്ലാം സത്യമായി കാണുന്നു. സത്യമായി കാണുന്ന ഇതിനെ മാറ്റുന്നതിന് സത്യമായ ഉപായങ്ങളെ തേടുന്നു. ആ സത്യമായ ഉപായങ്ങളെ അനുഷ്ഠിക്കുന്ന താൻ സാധകനായിരിക്കുന്നു. ആ സത്യമായ ഉപായങ്ങളെ അനുഷ്ഠിക്കുന്ന സാധകനായ താൻ ഒരു സാധ്യത്തെ കാണുന്നു. ഇതിനാണ് സാധ്യ സാധന സാധക വ്യാമോഹം എന്ന് പറയുന്നത്. ഇത് പരിഹാരമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാലും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സത്യമല്ലേ, ഇതിനെ ആശ്രയിച്ചല്ലേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണോ വെളിച്ചം അത് അനുഭവിക്കുന്നു, അതുകൊണ്ട് അത് സത്യമാണ്. ഇരുളും അനുഭവിക്കുന്നു, അതുകൊണ്ട് അത് സത്യമാകണം. ആൾക്കാർ ചോദിക്കാറില്ലേ, ഇരുളും ഒരു സത്യമല്ലേ എന്ന് ചോദിച്ചു. അവർ ആധുനികന്മാരെന്നല്ല പറയുന്നു, ആധുനിക ഉത്തരന്മാരെന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. വെളിച്ചം എങ്ങനെയാണോ സത്യമായിരിക്കുന്നത്, വെളിച്ചം എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു, അത് അനുഭവപ്പെടുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇരുൾ സത്യമായിരിക്കും. എന്തുകൊണ്ട്? അത് അനുഭവപ്പെടുന്നുണ്ട് പറയുന്നിടത്തൊരു യുക്തിയുണ്ടല്ലോ. അതല്ല, അനുഭവപ്പെടുന്നു എന്നതുകൊണ്ടല്ല വെളിച്ചത്തിന്റെ സത്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വെളിച്ചത്തിന് സത്യം എന്ന് പറയുന്നു? ആ വെളിച്ചത്തിനെ ഇരളിന് ബാധിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. വെളിച്ചത്തിനെ ബാധിക്കാൻ എത്ര കുറ്റിട്ടായാലും ശരി, അതിന് ഒരിക്കലും വെളിച്ചത്തിനെ ബാധിക്കാൻ കഴിയും. അവിടെ ഒരു ചെറിയ വെളിച്ചം വന്നാൽ അത് പോയി. മറിച്ചാണെങ്കിലോ, എത്ര വലിയ ഇരുട്ടായാലും ശരി, വെളിച്ചം അതിനെ ബാധിക്കും. അതുകൊണ്ടാണ് അതിന് അസത്യം എന്ന് പറയുന്നത്. സത്യാസത്യങ്ങൾ നിർണ്ണയിക്കുന്നത് അത് അനുഭവത്തിന് വിഷയമാകുന്നു അല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടുണ്ട്. എത്ര ശക്തമായ ഇരുട്ടാണെങ്കിലും അതിന് വെളിച്ചത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് അസത്യം തന്നെയാണ്. മറിച്ച് അതിനെ സ്പർശിക്കാൻ ഇരുളിനൊട്ടും കഴിയുന്നില്ല. അതുകൊണ്ട് ആ വെളിച്ചം പരമമായ സത്യം തന്നെയാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ പരമാർത്ഥ ബോധവും അതിൽ ബാധിച്ച പരമാർത്ഥമല്ലാത്തതും ഇരുളും വെളിച്ചവും പോലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നേ സത്യമാകും, രണ്ടും സത്യമാകത്തില്ല. അതുകൊണ്ട് പരമാർത്ഥ ബോധം സത്യമാണ്. അത് അബാധിതമായി എന്നും പറയുന്നു, അത് ബാധിക്കപ്പെടുന്നില്ല. അതല്ലാതെ മറ്റേതൊരു ഉപായത്തിലായാലും ശരി. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഉദരം അല്പമപി, ഒരു ലേശമെങ്കിലും ഭേദത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അസത്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പരമാർത്ഥമല്ലാത്തതിൻ്റെ അനുഭവമാണോ നിങ്ങൾക്കുള്ളത്? അതിനെക്കുറിച്ചുള്ള സത്യബോധമാണ് നിലനിൽക്കുന്നതെങ്കിൽ അതെന്താണ്? അത് ഭയത്തെ ഉണ്ടാക്കും. ഏത് ദുഃഖം ഭവതി, അതിനെ തന്നെ വിശദീകരിക്കുന്നു. യഥാ യദസ്മിൻ ആനന്ദമയി അല്പമപി അന്തരം അതദാത്മരൂപം പശ്യതി തഥാ സംസാര ഭയാ നിവർത്തതേ. ഇവിടെ ആനന്ദമയനായിരിക്കുന്ന പരമാത്മാവിൽ, ഇവിടെ പുറോഷി പറയുമ്പോൾ ആനന്ദമയനായിരിക്കുന്ന ഈശ്വരനാണ്, അവിടെ ജീവനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉപാസകനായിരിക്കുന്ന ജീവനാണ്, ആ ജീവന്റെ അതിലുള്ള വിലയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പരമാത്മപ്രാപ്തി. ആ പരമാത്മാവിൽ വിലയിച്ച് സുഖിച്ച് അതിനോട് ഏകീഭൂതനായിരിക്കുന്നതാണ് അവിടെ ഭയമില്ല എന്നാ പറയുന്നു. അത് പൂർവക്ഷ രീതി. സിദ്ധാന്തമനുസരിച്ചാണെങ്കിലോ ഇതുവരെ ഞാൻ വിശദീകരിച്ച രീതി. യഥാ ഏതസ്മിൻ ആനന്ദമയേ അല്പമപി, ഒരു ലേശമെങ്കിലും ആ തദാത്മ്യരൂപം, താതാത്മ്യമില്ലാതിരിക്കുക. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണോ, പൂർവക്ഷിയുടെ അതനുസരിച്ച് അതിൽ വിലയിക്കുക, അതാണ് താതാത്മ്യം. പാല് വെള്ളത്തിനോട് താതാത്മ്യപ്പെട്ടെന്നോ വെള്ളം പാലിനോട് താതാത്മ്യപ്പെട്ടെന്നോ പറഞ്ഞാൽ രണ്ടും ഏകീഭൂതമായിരിക്കുക, രണ്ടും ഒന്നായി ചേർന്നിരിക്കുക, ഇഴുകി ചേർന്നിരിക്കുന്നു. വാസ്തവത്തിൽ രണ്ടും രണ്ട് തന്നെയാണ്. പാലിന് ഒരു കാരണവശാലും വെള്ളമാകാൻ കഴിയത്തില്ല, വെള്ളത്തിന് ഒരിക്കലും പാലാകാൻ കഴിയത്തില്ല. അതിൻ്റെ തന്മാത്രകളിൽ തന്നെ ഭേദമുണ്ട്. പക്ഷേ എന്നാലും അത് ഒന്നായിരിക്കുന്നു, കാഴ്ചയ്ക്ക് ഒന്നായിരിക്കുന്നു, രസത്തിൽ ഒന്നായിരിക്കുന്നു, ഗുണത്തിൽ ഒന്നായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഭേദം, പരമാർത്ഥ ഭേദവും നിലനിൽക്കുന്നു. അതുകൊണ്ട് താതാത്മ്യം എന്ന് പറയുന്നത് വിലയമല്ല. ഇവിടെ എന്താ പറയുന്നത്? അദ്വൈതി പറയുന്നതനുസരിച്ചാണെങ്കിലോ, മുമ്പ് പറഞ്ഞ ആ സ്വരൂപസ്ഥിതി അതാണ് താതാത്മ്യം. അവിടെ വിലയിക്കാനൊന്നുമില്ല. എന്തുകൊണ്ട്? ഉദരം അല്പം പോലും ഭേദം ഇവിടെയില്ല. ആ പരമാർത്ഥം ഒന്നേ ഉള്ളൂ. പക്ഷെ ആ പരമാർത്ഥത്തിൽ വന്ന ഭേദധാരണകളെ ബാധിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനെ നിഷേധിക്കുന്നു, ബോധം നിഷേധിക്കുന്നു അതിന്. അതാണ് ഇവിടുത്തെ താതാത്മ്യം. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തത്സ്വരൂപം എന്നാണ്. ഇവിടെ പരമാർത്ഥ സ്വരൂപം, പരമാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗ്രഹിക്കാം? അത് ഗ്രഹിക്കണമല്ലോ, കാരണം ഇവിടെ പ്രാധാന്യം ബോധത്തിനാണ്. അപ്പോൾ പരമാർത്ഥ സ്വരൂപത്തെ എങ്ങനെ ഗ്രഹിക്കും? എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കൾ, ഈ വസ്തുസ്വരൂപത്തെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്. പക്ഷെ ഇതൊരു പരമാർത്ഥമാണ്. ഇതിന്റെ പരമാർത്ഥ സ്വരൂപത്തെ എങ്ങനെ ഞാൻ ഗ്രഹിക്കും? ഗ്രഹിക്കാതെ അങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളതിനെന്താ പ്രമാണം? അല്ലെങ്കിൽ ഏത് പ്രമാണം കൊണ്ട് അതിനെ ഗ്രഹിക്കും? എന്നെ സംബന്ധിച്ച് വസ്തുബോധമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു അദ്വൈതിയുടെ വിശദീകരണം എന്താണ്? ഈ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥത്തെ ബോധിക്കുക. എങ്ങനെ ബോധിക്കുക? സച്ചിദാനന്ദമായി ബോധിക്കുക. പുസ്തകത്തെ പുസ്തകമായിട്ടല്ല ബോധിക്കുന്നത്, സച്ചിദാനന്ദമായി ബോധിക്കുക. അതങ്ങനെ പുസ്തക സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അത് കേട്ടിരിക്കില്ല. പക്ഷെ ഇത് സത്താണെന്ന് കേട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇതൊരു വസ്തുവായി താൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ സത്തായി തന്നെ അനുഭവിക്കുന്നു. അപ്പൊ ആ വസ്തുബോധത്തിന് ആധാരമായിരിക്കുന്ന ആ സത്, അതാണ് പരമാർത്ഥം. അതിന്റെ ബോധമാണ് പരമാർത്ഥ ബോധം. അങ്ങനെ ഒരു പരമാർത്ഥ ബോധം പുസ്തകത്തെ അറിയുമ്പോൾ എവിടെ നിൽക്കുന്നു? അതാണ് ചിത്ത്, ചിത്തം നിൽക്കുന്നു. അപ്പോ എങ്ങനെയാണ് സദ്ബോധം? അതുപോലെ തന്നെ അവൻ അറിയുന്നു എന്താണ് ചിത്ത്. ചിത്തിലാണ് പ്രകാശിക്കുന്നത്. ചിത്ത് എന്നെ ബോധിക്കുന്നതിന് വേണ്ടി മറ്റൊരു ബോധത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം തന്നെ ബോധിപ്പിക്കുന്നു, ഇതാ ഇത് സ്ഥിതി ചെയ്യുന്ന ചിത്തിലാണ്. അത് സച്ചിത് സ്വരൂപമായാൽ, അവിടെ ഭേദം നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ആനന്ദമാകാതിരിക്കാൻ വഴിയില്ല. ദ്വൈതം ഉള്ളിടത്താണ് ആനന്ദ വിരോധിയായിരിക്കുന്ന ദുഃഖഭയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന വസ്തു തന്നെ സച്ചിത് സ്വരൂപമാണെങ്കിൽ പിന്നെ അത് ആനന്ദമേ ആകാൻ വഴിയുള്ളൂ. ആ സത് ചിത്തിന്റെ ഏകതാനത്വം, അത് തന്നെയാണ് ആനന്ദം. അതല്ലാതെ വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദമൊന്നുമില്ല. നമ്മുടെ ഭാവനയിലും സ്വപ്നത്തിലും കാണുന്ന ആനന്ദങ്ങളൊന്നുമില്ല. അത് ക്ഷണിക സുഖങ്ങളാണ്. അതിന്റെ താരതമ്യമാണ് നമ്മൾ ആനന്ദമെന്ന് ധരിച്ചിരിക്കുന്നത്. അതല്ല ഇവിടെ ആ തരത്തിൽ അതിനെ പറയുന്നു പശ്യതി, കാണുന്നു എന്ന് വെച്ചാൽ അറിയുന്നു. അതാണ് താതാത്മ്യം. പശ്യതി എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാ ഏതസ്മിൻ ആനന്ദമയി അല്പമപി അന്തരം. ആ താതാത്മ്യം മറിച്ച് താതാത്മ്യം അല്ല കാണുന്നെങ്കിൽ തഥാ സംസാരഭയ നിവർത്തിതെ, സംസാരഭയത്തിൽ നിന്ന് നിവർത്തിക്കുന്നില്ല. ഏതാത്തു ഏതസ്മിൻ പറയുന്നു ആനന്ദമയേ, ഇത് ആനന്ദമയമാണ്. നിരന്തരം താതാത്മ്യേന പ്രതിഷ്ഠതി, നിരന്തരം ഭേദശൂന്യമായി ഭേദബോധം കൂടാതെ താതാത്മ്യേന പ്രതിഷ്ഠതി. അത് നമ്മൾ വ്യാഖ്യാനിച്ച് പ്രതിഷ്ഠ താതാത്മ്യമായി സ്ഥിതി ചെയ്യുന്നത് തഥാ സംസാരഭയാ നിവർത്തതേ, അവനിൽ സംസാരഭയം നിവർത്തിച്ചിരിക്കുന്നു. സാധ്യസാധന വ്യൂഹത്തിൽപ്പെട്ടിരിക്കുന്നവനെ പോലെ അവനിൽ അങ്ങനെ ഒരു ഭയം നിലനിൽക്കുന്നില്ല. അതാ പറയുന്നത്. സാധാരണ പറയുന്നതുപോലെ അവൻ ഭയക്കുന്നില്ല എന്നുള്ളതല്ല, അങ്ങനെയും പറയാമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, എന്താണ്? അവനിൽ നിന്ന് അത് നിവർത്തിച്ചിരിക്കുന്നു എന്നാണ്. ഏതുപോലെ ഇവിടെ എനിക്ക് പറയാം, ഇവിടെ വിരലില്ല എന്ന് പറയാം, അതിന് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എന്താണ്? ഇവിടെ പ്രകാശപൂരിതമാണ് എന്ന് പറയുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭയം അവനിൽ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിൽ ഭയം വന്നു പോകുന്നില്ല എന്നർത്ഥം. അവന് ദുഃഖം വന്നു പോകുന്നില്ല, അതാണ് അതിൻ്റെ അർത്ഥം. പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുൾ വന്നു പോകുന്നില്ല, വരാനും പോകാനും അവന് കഴിയത്തില്ല. അതാണ് തത്വബോധത്തിലെ നിവർത്തി എന്ന് പറയുന്നത്. അസത്യത്തിന്റെ ബാധയിൽ സംഭവിക്കുന്നത് വന്നുപോക്ക് ഗതാഗതമല്ല, മറിച്ചോ നിവൃത്തിയാണ് അവിടെ അവന് നിലച്ചിരിക്കുന്നു. ഇത് എന്ത് വേണം? തച്ച പരമാത്മ പരിഗ്രഹേ ഘടതേ, പരമാത്മ പരിഗ്രഹം, പരമാത്മബോധം. അതുകൊണ്ട് സാധ്യമാകൂ. എവിടെ? ശ്രുതിയിൽ നിന്നും പരമാർത്ഥത്തെ ഗ്രഹിക്കണം എന്നാണ് ശ്രുതിയാണ് പറയുന്നത്. ആനന്ദനെ കുറിച്ച് ആനന്ദ ആത്മ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഇവിടെ ആനന്ദ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആനന്ദമയന തത്വ അന്തര ആത്മ ആനന്ദമയ. അവിടെ ആനന്ദമയനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ശ്രുതിയിൽ ഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ ശ്രുതിയിൽ പരമാത്മാവിനെ ഗ്രഹിക്കണം. ശരി, ആ ഗ്രഹണത്തിൽ ഒരാൾക്ക് ചെറിയൊരു പിശക് വന്നു, ആ പരമാത്മ തത്വത്തെ അതിൻ്റെ യഥാർത്ഥ നിലയിൽ അയാൾക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല, അയാൾ അതിനെ സഗുണമായി ഗ്രഹിച്ചു, ചെറിയൊരു ന്യൂനതയോടുകൂടി, എന്നാലും ദോഷമില്ല. പക്ഷെ അവിടെ ആ ബോധമെങ്കിലും വേണം. മറിച്ച് എന്ന പ്രധാന പരിഗ്രഹയെ ജീവപരിഗ്രഹയോ, ആ ശ്രുതിയെ ശ്രവിച്ചവന് പ്രധാനത്തെ ബോധിച്ചതുകൊണ്ടോ, ഈ ജീവഭാവത്തിലിരിക്കുന്ന തന്നെ ബോധിച്ചതുകൊണ്ടോ വിശേഷിച്ച കാര്യമൊന്നുമില്ല. മറിച്ച് പരമാത്മബോധമാണ് എന്ന് പറഞ്ഞ സംസാര നിവൃത്തി, സംസാരഭയാ നിവർത്തതേ, അതിന് കാരണമായിരിക്കുന്നത്. തസ്മാത് ആനന്ദമയ പരമാത്മേതി സ്ഥിതം, അതുകൊണ്ട് ആനന്ദമയൻ പരമാത്മാവാണ് എന്നർത്ഥം. ഈ പറഞ്ഞ ഇത്രയും നമ്മളിത് രണ്ടു തരത്തിലും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ്, പൂർവപക്ഷമായും സിദ്ധാന്തമായും. ഇതിനെ മുഴുവൻ പൂർവപക്ഷ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആനന്ദമയൻ എന്ന് പറയുന്നത് സഗുണബ്രഹ്മമാണ് എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഇതം ത്വഹ വക്തവ്യം എന്ന് പറയുന്നത് മുതൽ അങ്ങോട്ട് സിദ്ധാന്തം. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ഈ ആനന്ദമയ അധികരണം എന്ന് പറയുന്ന ഒരു സങ്കീർണമാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരിടത്തും എത്തില്ല. അപ്പോൾ ഇനി പറയാം നമുക്കെന്താണ് സിദ്ധാന്തം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് തന്നെയാണ്. ഭാഷകാരൻ ഇനി അതിനെ സിദ്ധാന്ത രൂപത്തിൽ അവതരിപ്പിക്കുന്നു. എന്താണ് ആനന്ദമയൻ? പരമാത്മാവല്ല, പിന്നെയോ അത് പഞ്ചകോശത്തിൽപ്പെട്ട ഒരു കോശമാണ്. പിന്നെന്താ പരമാത്മാവ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, അവിടെയാണ് പരമാത്മാവിനെ പ്രതിപാദിക്കുന്നത് എന്ന തരത്തിൽ ഇനി വ്യാഖ്യാനിക്കും.